ഓർത്തഡോക്സ് സഭകളുടെ ആത്മീയതയുടെയും ദൈവശാസ്ത്രത്തിൻ്റെയും വേദശാസ്ത്രത്തിൻ്റെയും സത്ത ഉൾക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആരാധനകളിലാണ്. പ്രത്യേകാൽ ആരാധനാ ഗീതങ്ങളുടെ ധ്യാനപൂർവമായ ആലാപനവും കേൾവിയും അതു നൽകുന്ന ദൈവസാന്നിധ്യ ബോധം വർണ്ണനാതീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1960 വാർഷിക ആഘോഷത്തോടും മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദിയോടും അനുബന്ധിച്ച് ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2012 ഒക്ടോബർ മാസം 23 തീയതി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു സിംഫണി നടത്തുകയുണ്ടായി. അതിൽ സംബന്ധിച്ച ആളുകൾക്കുണ്ടായ ആത്മതപനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രതിസ്പന്ദനമാണ് ഇത്തരത്തിൽ ഒരു CD പ്രകാശിപ്പിക്കുവാൻ കാരണമായത്. ഈ CD കേൾക്കുന്നതിലൂടെ മറ്റ് സഭാമക്കൾക്കും വിശ്വാസികൾക്കും ഒരു പുനർസമർപ്പണത്തിന് മുഖാന്തരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ല മൊറിയോ സഗുത്തോ, നമ്മുടെ കർത്താവിന് വന്ദനം എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ CD-യും കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആരാധനയിലെ ഗാനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സിംഫണി പരിശീലിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോൺ ശാമുവൽ അച്ഛനോടും ഇതിലെ ഓരോ വിഭാഗത്തിൻ്റെയും മുഖവര പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏബ്രഹാം ഫിലിപ്പ് ഷെമാഷനോടും ബാംഗ്ലൂർ ഓർത്തഡോക്സ് കൊയറിനോടും ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ സംഗീതജ്ഞരോടും പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുകയും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൂടുതൽ ദൈവരാജ്യ മഹത്വത്തിനായി അവരുടെ താലന്തുകൾ ഉപയോഗിക്കുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ CD-യിലെ ആരാധനാ ഗീതങ്ങൾ ശ്രവിക്കുന്നതിലൂടെ നമുക്കേവർക്കും ആത്മതപനത്തിനും മാനസാന്തരത്തിനും പുനർസമർപ്പണത്തിനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ല മൊറിയോ സെഗുത്തോ. Thank you. Oh, Oh.

Please give a round of applause.